ശ്രീശ്വര ക്ഷേത്രം രാമശബ്ദത്തിന്റെ പഞ്ചമിയാണ് രാ അല്ല തൃതീയ രാമേണ എന്നതാണ്. അത് എങ്ങനെയാണ് രാമശബ്ദത്തിന് പ്രാദേശികം ലഭിക്കുന്നു? അർത്ഥവത്വാ അവിത്വത്തി പക്ഷേ രാമശബ്ദസ്യ പ്രാതിപതികത്വം വിത്പത്തി പക്ഷേ കൃതന്തത്വ പ്രാതിപതികത്വം പ്രാതിപതിക സ്വപ്നായാം സിദ്ധവും രാമശബ്ദാതുപരി സ്വാതി പ്രത്യാഹ ഭവന്തി സുപൈത്യനേന ടാ ഇത്യസ്യ ഏകവചനത്വേ ഏകവചനവിവക്ഷായാം ഉദ്യോഗിവചന ഏകവചന ഇത്യനേന രാമശബ്ദാ ഉപരി ടാ ഇതി സ്ഥിതി ടാങ് സിംഹസാം ഇനാസ്യാഹ അദന്താത് ടാദീനാം ഇനാദേശു. ഇത് അംഗാധികാരത്തിലാണ് വരുന്ന ഏഴാം അധ്യായം. ഇവിടെ അംഗമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അദന്താത് അംഗാദെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അദന്തമായ അംഗത്തിൽ നിന്ന് ടാദികൾക്ക് ടാ എന്ന് വെച്ചാൽ ടാ ങസി ങസാം ടാ തൃതീയ ങസി പഞ്ചമി ങസ് ഷഷ്ടി ഏകോചനം ഇതിനെല്ലാം എന്താ വരുന്നു ഇന ഇന എന്ന് പറയുമ്പോൾ അകാരാന്തമായിട്ട് ഇന ടാക്കിന വരുന്നു. പഞ്ചമിക്ക് ആത്ത് വരുന്നു തകാരാന്തമായിട്ട്. ഷഷ്ടിക്ക് സ്യ വരുന്നു അകാരാന്തമായിട്ട്. ഇതിങ്ങനെ ക്രമമായിട്ട് വരുന്നു. ഏ സൂത്രപ്രകാരമാണ് യഥാസംഖ്യം അനുദ്ദേശക സമാന യഥാസംഖ്യം വരും. ഇവിടെയും എന്താണ് അദന്ത ടാദീന മിനാദേഹ ക്രമാത്സ്യു എന്ന് പറയേണ്ടതാണ്. പക്ഷെ നമുക്കിപ്പോൾ അറിയാം, അതുകൊണ്ട് അവിടെ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ടായിരിക്കുന്നു. അനുബന്ധലോപം, അനുബന്ധം എന്ന് പറയുന്നത് ഇസഞ്ഞ വരുന്നതിനാണ് അനുബന്ധം എന്ന് പറയുന്നത്. അത് വന്നായിട്ട് കണക്കാക്കിക്കൊള്ളുക. വന്നാലും വന്നില്ലെങ്കിലും ശരി, രാമ ടാന്നിരിക്കുന്നു. രാമ അദന്തമായ അംഗമാണ്. അംഗസഞ്ജീവിക്കുന്ന സൂത്രമാണ്. യസ്മാത് പ്രത്യയവിധി തദാദി പ്രത്യയ അംഗം. ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ഇനി പുസ്തകത്തിൽ നോക്കരുത്, എൻ്റെ മുഖത്ത് നോക്കി തന്നെ മറുപടി പറയും. എന്താണ് അതിൻ്റെ വൃത്തി? അറിയാതെ വഴുത്ത് ഇങ്ങനെ ആടിപ്പോവും. സത്യുയസ്മാ ക്രിയത കഥാദി ശബ്ദസ്വരൂപം തസ്മിൻ പ്രത്യേ അംഗസജ്ഞൻ സ്യാ. അത് വായിച്ചാൽ മതി, സ്ഥിരം വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലായിരുന്നു. അങ്ങനെ പൂർവ്വത്തിന് അംഗസഞ്ജ വരുന്നു. അപ്പോൾ അതന്തമായ ഹ്രസ്വ അകാരം അന്ത്യത്തിലുള്ള അംഗമാണ് രാമശബ്ദം. അതൊന്നും തിരിഞ്ഞു പോകരുത്. അംഗം എന്ന് പറഞ്ഞാൽ ഏതാണ്, പ്രത്യയം എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇതൊന്നും തിരിയരുത്. വന്നുവരുന്നു അതിൻ്റെ പരത്തിലിരിക്കുന്ന ഇനാദി ടാദികൾക്ക് ഇനാദി വരും എന്ന് പറഞ്ഞാൽ ടാക്കി ഇന വരും. ഇവിടെ ടാങ് സിംഹസാം ഏത് വിഭക്തിയാണ്? ഇനാ ടാങ് സിംഹസാം ആം എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഷഷ്ടി ഭുവനമാണെന്ന് ഓർക്കണം. നാം എന്ന് വന്നു കഴിഞ്ഞാൽ ഷഷ്ടി ഭുവനത്തിൽ അങ്ങനെ വരുന്നത്. അം എന്ന് വരുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് തിരിയ പ്രഥമയിലും വരാം. അപ്പോൾ ഇവിടെ ഷഷ്ടിയിലാണ് പറഞ്ഞിരിക്കുന്നത്, സ്ഥാനികളെ കാണിച്ചിരിക്കുന്നത്, ടാങ്ങസിംഗ സാം. അപ്പോൾ ആ സൂത്രം വരും അവിടെ ഷഷ്ടി സ്ഥാനേ യോഗ, അത് വരും. പിന്നെ പിന്നെ ഇത് വരും അലോന്ദ്യസ്യ. പിന്നെ ഇത് വരും അനേകാശിത് സർവസ്യ. അതാ ഇവിടെ വരുന്നത്. എന്തുകൊണ്ട് ട എന്ന് പറയുന്നത് ഏതാണ്? അനേകാലില്ല. കാരണം എന്തുകൊണ്ട് ട അങ്ങ് പോയില്ലേ? പിന്നെ ശേഷിക്കുന്ന ഏതാണ്? അതിന്റെ അനുബന്ധത്തെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് അനേകാലാണ്. അപ്പോ ഇപ്പൊ പറയുകയാണ്, അലോന്ദ്യസ്യ പ്രകാരം വരികയാണെങ്കിൽ ഏതിനു വരും? അന്ത്യത്തിനൊന്ന് ഏതിനൊരു ആക്കി. അനേകാശി സർവസ്യ എന്ന് പറഞ്ഞാൽ, പക്ഷെ പറയും അനുബന്ധകൃതം അനേകാത്വം. അനുബന്ധങ്ങളെ കൊണ്ട് എന്താണ് അനേകാലെന്ന് ഒന്നിനെ പരിഗണിക്കാൻ പാടില്ല. അനുബന്ധം എന്ന് പറഞ്ഞാൽ എന്താണോ ഇസ്സജ്ഞായോഗ്യത്വം അനുബന്ധത്വം. ഒന്നിന് ഇസ്സഞ്ജയ്ക്കുള്ള യോഗ്യതയുണ്ടെങ്കിൽ അതിന് അനുബന്ധം എന്ന് പറയും. ഇവിടെ ടാക്ക് ഇസ്സഞ്ജയ്ക്കുള്ള യോഗ്യതയുണ്ടല്ലോ, അപ്പോൾ അത് അനുബന്ധമാണ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് അതിൻ്റെ അന്ത്യം. ഏത് ആ ഏത് സൂത്രപ്രകാരം? ഏകദേശം ഒക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വന്നു, പക്ഷെ വന്നില്ല. അത് തന്നെ. ഏതാണ് അന്താദി വെച്ചല്ല, അത് ഏകാദേശത്തിന് പറയുന്നതാണ്. ആദ്യന്തവദേകസ്മിൻ, അത് തന്നെ. അല്ലെങ്കിൽ വ്യപദേശികദേകസ്മിൻ, അത് കോട്ടെ. നമ്മളിപ്പോ അത്രയും പോകേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് വരുന്നു? ആക്കി എന്ത് വരുന്നു? ഇന വരുന്നു. ഇന എന്ന് പറയുമ്പോൾ പ്രത്യക്ഷിക്കുന്നത് അകാരാന്തമാണ്. ഇന ഇന്നല്ല. ഇപ്പൊ രാമ ഇന എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ആത്മഗുണ. അപ്പോ എന്താണ് ആത്മഗുണയുടെ വൃത്തി? ഗുണേകാദേശം വരുന്നു. ആ കീകിയും കൂടെ ഏ വരുന്നു? രാമേന എന്നിരിക്കുന്നു. നമ്മുടെ രൂപം എന്താണ്? രാമേണ നകാരത്തിന് നത്വം ഇരിക്കുന്ന സൂത്രമാണ് മുമ്പ് കൊടുത്ത. ഏതാണ്? യഥാസംഭവം വിവധാനേപി രഷാഭ്യാം പരസ്യ നഹ സമാനപതേ. ഏതൈർ വ്യസ്തൈർ, അത് പ്രത്യേകമാണ്. യഥാസംഭവം മിളിതൈശ്ച, അത് വേറെ. ഇവിടെ രഷാഭ്യാം നോണ സമാനപദേ എന്ന് പറയുന്ന പൂർവ്വം ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഈ സൂത്രം വിധിക്കുന്ന കാര്യം ഇതാണ്. പ്രധാനമായിട്ടുള്ളത് മനസ്സിലാക്കേണ്ട ഇതാണ്, രേഖ ഷകാരങ്ങളുടെ പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വരും. എന്നുവെച്ചാൽ പൂർവത്തിൽ രേഖം അല്ലെങ്കിൽ ഷകാരം, അതിന്റെ പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വരും. ഇതാണ് ഇതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് അവിടെ അവസാനം പറഞ്ഞിരിക്കുന്നത്. എന്താണ്? രഷാഭ്യാം പരസ്യ നസ്യ നഹസ്യ. പൂർവത്തിൽ എന്തിരിക്കണം? രേഖം അല്ലെങ്കിൽ ഷകാരം. അങ്ങനെ അതിന്റെ പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വരും. ഇവിടെ നോക്കുക, രാമേണ, അവിടെ ഒരു രേഖ ഉണ്ടല്ലോ. രേഖം പരത്തിൽ എന്തിരിക്കുന്നു? ന രാമേണ രേഖത്തിൻ്റെ പരത്തിൽ ആകാരം, അതിൻ്റെ പരത്തിൽ മകാരം, അതിൻ്റെ പരത്തിൽ ഏകാരം, പിന്നെ നകാരം. എന്നാലത് പരത്തിലാണ്, പുറത്തിലല്ലല്ലോ. അപ്പോൾ രേഖത്തിൻ്റെ പരത്തിൽ എന്തിരിക്കുന്നു? നകാരം. ഈ സൂത്രം പറയുന്നത് എന്താണ്? രഷാഭ്യാം, പൂർവത്തിൽ രേഖം, അല്ലെങ്കിൽ അതിന് പേരെ ഷകാരം ഇരുന്നാലും മതി. ഇവിടെ ഷകാരമുണ്ടോ? അതിൻ്റെ പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വരണം. ഇവിടെ നകാരം വന്നു. പക്ഷെ നമ്മൾ സാധാരണ പൂർവം പരം എന്ന് പറയുമ്പോൾ അവ്യവഹിതമായ പൂർവം, അവ്യവഹിതമായ പരം എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് വേറെ വർണ്ണം വരാൻ പാടില്ല. പക്ഷെ ഇവിടെയാണെങ്കിലോ ആകാരം വന്നു, മകാരം വന്നു, ഏകാരം വന്നു, മൂന്ന് വർണ്ണങ്ങളും വന്നു. ഈ സൂത്രം പ്രത്യേകം പറയുന്നത് അങ്ങനെ വന്നാലും പൂർവത്തിൽ രേഖം ഇരിക്കുകയാണെങ്കിൽ പരത്തിലെ നകാരത്തിന് നകാരം വരാം. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് രാമേന എന്നാണ്. അപ്പോ അതാണ് സൂത്രത്തിൽ പറയുന്നത് അട് കുപ്പാം നും വിവായേ പി. അതാണ് ഇനി ഇവിടെ നമ്മൾ കൂടുതലായി പഠിക്കേണ്ടത്. വിവായം എന്ന് പറഞ്ഞാൽ മറവ്. അപ്പൊ പൂർവവും പരവും, പൂർവത്തിലെ രേഖം അല്ലെങ്കിൽ ഷകാരം, പിന്നെ പരത്തിലുള്ള നകാരം, ഇതിൻ്റെ ഇടയ്ക്ക് മറവ് വന്നാലും വിവായേ പി, മറവ് വന്നാലും വരാം, മറവില്ലെങ്കിലും വരാം. വിവായ അപി എന്ന് പറഞ്ഞാൽ മറവ് വന്നാലും, അതാണ് അപി എന്ന് പറഞ്ഞത്. മറവ് വന്നാലും എന്ന് പറഞ്ഞാൽ മറവില്ലെങ്കിലും വരാം. എന്തിന്? നകാരത്തിന് നകാരം. ഇവിടെ എന്താണ് വിധിക്കുന്നത്? നകാരത്തിന് നത്വത്തെ വിധിക്കുന്നത്. അതിൻ്റെ നിമിത്തം എന്താ പറഞ്ഞത്? രേഖം അല്ലെങ്കിൽ ഷകാരം വരുന്നു. മറവ് വന്നാൽ, അപ്പോൾ ഒരു വർണ്ണവും മറ്റൊരു വർണ്ണവും തമ്മിൽ വരുന്ന മറവ് എന്തുകൊണ്ടാണ് വരുന്നത്? മറ്റൊരു വർണ്ണം കൊണ്ടേ വരാൻ പറ്റുമല്ലോ, കർട്ടൻ വെച്ച് മറയ്ക്കാൻ പറ്റും, അത് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു വർണ്ണവും മറ്റൊരു വർണ്ണവും തമ്മിൽ മറവ് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ വർണ്ണങ്ങൾ വരിക. അത് ഏതെല്ലാം വർണ്ണങ്ങൾ കൊണ്ട് മറവ് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അട്ക്വാന്നും. അതിനെ പിരിക്കുന്ന എങ്ങനെയാണ്? അട്ട് കു പൂ ആങ് നും. ഇത്രയും ഇതിൻ്റെ വ്യവധാനം വരാം. അതിനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ അട്ട്. അട്ടെന്ന് പറയുന്ന എന്താ സാധനം? പ്രത്യാഹാരം. കൂവിനാണ് ഇവിടെ വ്യാഖ്യാനിച്ചത് കവർഗഹ. പൂവിനാണ് പറഞ്ഞത് പവർഗഹ. പിന്നെ പറയുന്ന എന്താണ്? ആങ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഏതാണ് പറഞ്ഞ? ഏതൊക്കെയാണെന്ന്? പ്രാപര അപസമതി അഭിയതി സൂത്ത് അഭിപ്രതി പരിയൂപ ഏതേ പ്രാതേ. നമ്മൾ രണ്ടുള്ള പ്രായ കൂടുതലാർക്കാണ്? എനിക്കാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് പറയാൻ പഠിച്ചിരിക്കണം. അതിൽ വരുന്ന നാങ്ങ്, അട്ട്, കവർഗം, പവർഗം, ആങ്ങ്, പിന്നീട് ഏതാണ്? നും. നും എന്ന് പറയുന്ന ഒരാഗമാണ്, പല സ്ഥലത്തും വരും. ഇതിൻ്റെ മറവുണ്ടായാലും രേഖത്തിൻ്റെ പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വരും എന്നാണ്. ഇവിടെ രേഖം അല്ലെങ്കിൽ ഷകാരം. അപ്പോൾ ഇത്രയും എണ്ണത്തിൻ്റെ മറവ് വരാം, അതാണ് വ്യവായി. അപ്പം ഈ മറവില്ലെങ്കിലും വരാം, എന്നുവെച്ചാൽ രേഖം അല്ലെങ്കിൽ ശകാരത്തിൻ്റെ തൊട്ടടുത്ത് നകാരം ഇരുന്നാലും വരാം. പക്ഷേ ഈ മറവ് വരുമെന്ന് പറയുമ്പോൾ സംശയം തോന്നും, ഇത്രയും ശബ്ദങ്ങളുടെ മറവ് വേണോ എന്ന് സംശയം വരും. രേഖം അതിനുശേഷം മട്ട്, കവർഗം, പവർഗം, ആങ്ങ് ഒന്നും ഇത്രയും ഇരിക്കണോ എന്ന് സംശയം വരാം. അത്രയും ഇരിക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്ന കാര്യമില്ല. ഒരു വാക്കിലും ഇത്രയും ശബ്ദങ്ങളുടെ വ്യവധാനം വരത്തില്ല. അതുകൊണ്ട് അതിനൊരു വ്യവസ്ഥ പറയുകയാണ്. അത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല സൂത്രങ്ങളിലും ഈ എണ്ണത്വം വന്നത് കണ്ടിട്ട് വ്യാഖ്യാതാക്കൾ ഒരു നിയമം ഉണ്ടാക്കിയാണ്, ഏതൈഹി വ്യസ്തൈ യഥാസംഭവം മിളിതൈസ്ത, സൂത്രങ്ങളെടുത്ത് നോക്കുക, ഒരുപാട് സ്ഥലത്ത് കാണാം ഈ നകാരം വന്നിരിക്കുന്ന രേഫത്തിന്റെ പരത്തിൽ നകാരം വന്ന് ഒരുപാട് ഉദാഹരണം കിട്ടും. ക്രമണി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രത്യേകത, ചിലയിടത്ത് വ്യവധാനമേ ഇല്ല, ചിലയിടത്താണെങ്കിൽ ഓരോ ഏതെങ്കിലും ഇതിലേതെങ്കിലും ഒന്നുകൊണ്ടുള്ള മറവ് എന്ന് വെച്ചാൽ രേഫത്തിനും നകാരത്തിനും ഇടയ്ക്ക് ഒരു വർണ്ണം കാണും, ചിലയിടത്താണെങ്കിൽ പലത് കാണും. അതിനങ്ങനെ വ്യവസ്ഥയൊന്നുമില്ല, ഇന്നതിന്നതെന്നില്ല, അട്ടിലുള്ള ഒന്നായിരിക്കും, കവർഗത്തിലുള്ള ഒന്നായിരിക്കും. ഇങ്ങനെ പലതരത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അല്ലെങ്കിൽ ഇതിലേതെല്ലാം വരാമോ അതല്ല, അങ്ങനെയുള്ള വ്യവധാനങ്ങളാണ് കാണുന്നത്. പക്ഷെ വ്യവധാനം ഇത്രയും വർണ്ണങ്ങളുടെ വ്യവധാനം വന്നാലേ നകാരത്തിൽ നകാരം വരും. വേറെ ഏതെങ്കിലും ഇതിൽപ്പെടാത്ത ഏതെങ്കിലും ഒരു വർണ്ണം ഇടയ്ക്കിരുന്നാൽ ഇടത്വം വരത്തില്ല, വരണമെങ്കിൽ അതിന് വേറെ സൂത്രം ഇരിക്കണം. അപ്പം ആദ്യം പറയുന്നത് എന്താണ്, ഇതിൽ ഏതെങ്കിലും ഓരോന്നും ഓരോന്നിരുന്നാലും മതി. ആണ് ഏതൈഹി വ്യസ്തൈ, വ്യസ്ത എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒന്നൊന്നായി. ഈ പറയുന്ന അട്ട്, കവർഗം, പവർഗം, ആങ്ങ് നുമ്മിലേതെങ്കിലും ഒന്ന് ഇരുന്നാലും മതി, ഓരോന്നോരോന്നായിട്ടിരുന്നാൽ മതി. എവിടെ രേഫത്തിൻ്റെയും നകാരത്തിൻ്റെയും മധ്യത്തിൽ ഓരോന്നിരുന്നാലും മതി, അതാണ് വ്യസ്തൈഹി. പിന്നെ പറയുന്നത് എന്താണ്, മിളിതൈസ്റ്റ, ഇത്രയും എണ്ണത്തിൽ മിളിതമായി എന്ന് വെച്ചാൽ കൂടിക്കലർന്നിരിക്കാം. കൂടിക്കലർന്നിരുന്നാലും മതി. കൂടിക്കലർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അട്ട്, കവർഗം, പവർഗം, വാങ്ങുന്നു, ഇത് ഏത് ഏതിനോട് ചേർന്നിരിക്കും? അതിന് നിയമമൊന്നുമില്ല, യഥാസംഭവം. എങ്ങനെയാണോ ഓരോ ശബ്ദങ്ങളിൽ കാണുന്ന അതുപോലെ എങ്ങനെയാണോ കലർന്നിരിക്കാം, അതിന് വ്യവസ്ഥയില്ല. അപ്പോൾ ചുരുക്കത്തിൽ എന്തായി, ഈ വ്യവധാനമെന്ന് പറയുന്ന ഒന്നുകിൽ ഓരോരോ വർണ്ണങ്ങളുടെ വ്യവധാനമായിരിക്കണം, അല്ലെങ്കിൽ പല ഈ പറയുന്ന വർണ്ണങ്ങൾ പലതും കലർന്നിരുന്നാലും മതി. ഇവിടെ നോക്കുക, രാമേണ രേഫം പൂർവ്വത്തിലുണ്ട്, പരത്തിൽ നകാരമുണ്ട്, അത് കഴിഞ്ഞിരിക്കുന്ന ആ എന്ന് പറയുന്ന ഏതിൽപ്പെടും? അട്ടിൽപ്പെടുന്നു. ആ അട്ടിൽപ്പെടുന്ന ഏത് സൂത്രം കൊണ്ട്? ആ അട്ടിൽപ്പെടുന്നത് അതുകൊണ്ട് മാത്രം പെടുമോ? അണുത് സവർണസിജ അപ്രത്യേക, എന്താണ് അതിന്റെ വൃത്തി? പ്രതീയത വിധീയത ഇതി പ്രത്യേക ആണ് ഉദിശ സവർണസിജ്ഞ. അപ്പോൾ അട്ടെന്ന് പറഞ്ഞാൽ അതിൽ ആയും ഗ്രഹിക്കാം. അപ്പോൾ രാമേണ അവിടെ ആ ഇടവൃത്താനം വന്നു, അട്ടിൽപ്പെട്ട. പിന്നെ എന്താണ് മാ? അത് എഴുതിപ്പെടുന്നു. ഓ, പവർഗത്തിൽപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ എന്തിരിക്കുന്നു? ഏ, അതെങ്ങനെ വന്നു? അട്ടി തന്നെ വന്നു. അപ്പോൾ ഇവിടെ എന്താണ്, യഥാസംഭവം മിളിതയിച്ച, മിളിതമായിരിക്കുന്നു എന്ന് വെച്ചാൽ കൂടിക്കലർന്നിരിക്കുന്നു. എങ്ങനെ കൂടിക്കലർന്നിരിക്കുന്നു? യഥാ എങ്ങനെയാണോ അങ്ങനെ, ഇവിടെ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ, ഈ ശബ്ദത്തിൽ ഇങ്ങനെ ഇരിക്കും, വേറെ ശബ്ദത്തിൽ വേറെ രീതിയിലിരിക്കും. അങ്ങനെ ഇരുന്നാലും മതി, പൂർവ്വത്തിലെ രേഫത്തിന്റെ പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വരും. അതാണ് സൂത്രത്തിന്റെ അർത്ഥം. അതാണ് ഏതൈഹി എന്ന് വെച്ചാൽ ഈ വർണ്ണങ്ങളാൽ എങ്ങനെയുള്ള വ്യസ്തൈഹി ഏതൈഹി, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഈ വർണ്ണങ്ങളെ കൊണ്ടുള്ള വ്യവധാനം, അല്ലെങ്കിൽ യഥാസംഭവം മിളിതൈഹി ഏതൈഹി, എങ്ങനെ മറയാമോ അങ്ങനെ കൂടിക്കലർന്ന് വർണ്ണങ്ങളിരുന്നാലും വ്യവധാനേവി, അങ്ങനെ വ്യവധാനം ഉണ്ടായാലും രഷാഭ്യം പരസ്യസ്യ രേഫഷകാരങ്ങളുടെ പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വരുന്നു. നീ പൂർവത്തിൽ നിന്ന് വരുന്നുണ്ട് രഷാഭ്യാം നൂണ സമാനപദം, സമാന പദത്തിലേ വരാൻ പറ്റും, അല്ലാത്തടത്തത് വരത്തില്ല. അപ്പം നമുക്കറിയാം രാമേണ സമാന പദമാണ് അവിടെ വരും. സമാന പദമെന്നും പറയും, അഖണ്ഡ പദമെന്നും പറയും. ഒരു ഉദാഹരണം പറയാം, രാമനാമ. രാമനാമ എന്ന് പറയുന്നിടത്ത് നമ്മൾ രാമനാമ എന്ന് പറയാറില്ല. എന്തുകൊണ്ട്? അവിടെ നകാരത്തിന് നകാരം വരുന്നില്ല. പക്ഷേ ഈ സമാന പദമെന്ന് പറഞ്ഞില്ലെങ്കിൽ അവിടെ നകാരം വരാം. എന്തുകൊണ്ട്? പൂർവ്വത്തിൽ രേഖമുണ്ട്, അതിൻ്റെ പരത്തിൽ ആകാരമുണ്ട്, അതിൻ്റെ പരത്തിൽ മകാരമുണ്ട്, അതിൻ്റെ പരത്തിൽ അകാരമുണ്ട്, പട്ടിൻ്റെ വ്യവധാനമുണ്ട്, പൗർഗത്തിൻ്റെ വ്യവധാനമുണ്ട്, പരത്തിൽ നകാരം ഇരിക്കുന്നു, നകാരം വരാം. പക്ഷേ അത് അഖണ്ഡപദം അല്ലെങ്കിൽ സമാന പദമല്ല. അഖണ്ഡപദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദത്തിനെ പിരിച്ചെടുത്ത് ഒന്നിൽ കൂടുതൽ പദങ്ങളായി പ്രയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് അഖണ്ഡപദം അല്ല. രാമനാമ എന്ന് പറയുന്ന ഒരു പദമാണിപ്പം, പക്ഷെ അതിനെ പിരിച്ചെടുത്തിട്ട് നമുക്ക് രണ്ടായിട്ട് ഉപയോഗിക്കാം, ഒന്ന് രാമ, മറ്റൊന്ന് നാമ. ആ അപ്പോൾ സാധാരണ അങ്ങനെ വരുന്ന ഇവിടെ സമാസം വരുന്നിടത്ത് സമസ്ത പദങ്ങൾ. പക്ഷേ ഇവിടെ അത് സമാസമെന്ന് പറയാതെ അഖണ്ഡപദമെന്ന് പറഞ്ഞതിന് പ്രത്യേകം താല്പര്യമുണ്ട്. അതിന് നമ്മൾ വരുമ്പം മനസ്സിലാകും. സാധാരണഗതിയിൽ എങ്ങനെ സമാസം എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങൾ കൂടി ചേർക്കുന്നതാണ്, കൂടി ചേർത്തിട്ട് ഒന്നാക്കി വയ്ക്കും. അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇത് പ്രവർത്തിക്കത്തില്ല. അതാണ് രാമനാമയിൽ നഗാരത്തിന് നഗാരം വരാം. പക്ഷേ ഈ നഗാരത്തിന് നഗാരം വരുന്നതിന് ഒരുപാട് വിധികൾ ഇനിയും വരും. ഇത് വെച്ചുകൊണ്ട് എല്ലായിടത്തും എന്തുകൊണ്ട് നഗാരം വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് നഗാരം വന്നില്ല എന്ന് ചോദിക്കരുത്. അതിന് നിയമങ്ങൾ ഇനിയും വരും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ തൽക്കാലം മനസ്സിലാക്കുക, രാമേണ എന്ന് പറയുന്നിടത്ത് നകാരത്തിന് വരും. ഇനി നിയമങ്ങൾ ഇത്തരം ഇതൊന്നും ഇല്ലാത്തടത്ത് നകാരം വരിക്കാൻ വേണ്ടിയിട്ട് സൂത്രങ്ങളുടെ ക്ഷുംബനാദിഷ്ടടുത്ത് സൂത്രങ്ങളിൽ തന്നെ നിപാതം ചെയ്യും. പലതരത്തിൽ നകാരം വരും. ചിലടത്ത് വികല്പമായിട്ട് വരും, നകാരം വരാം, നകാരം വരാം, രണ്ട് ശരിയാകും. പിന്നെ സമാസം അനുസരിച്ച് ചിലടത്ത് നകാരം വരും, നകാരം വരും. അത് സൂത്രങ്ങൾ പലതുമുണ്ട്. ഇപ്പം ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, അട്ട്, കവർഗം, പവർഗം, ആങ്, നുമ്, ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്നാലും ഇത് കൂടി ചേർന്നിരുന്നാലും ഇവയുടെ പൂർവ്വത്തിലുള്ള രേഖം അല്ലെങ്കിൽ ഷകാരത്തിൽ നിന്നും ഇവയ്ക്ക് ശേഷമിരിക്കുന്ന നകാരത്തിന് നകാരം വരും. ഏകപദത്തിലാണെങ്കിൽ, സമാനപദത്തിലാണെങ്കിൽ, അഖണ്ഡപദത്തിലാണെങ്കിൽ. അതുകൊണ്ടിവിടെ എന്ത് വരുന്നു? രാമേണ എന്ന് വരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ ദ്വിതീയ ബഹുവചനത്തിൽ എങ്ങനെയാണ് ശ്രദ്ധിച്ചത്? രാമാൻ. അവിടെ ഈ പറയുന്ന നിയമങ്ങളെല്ലാം ഉണ്ട്. എന്തുകൊണ്ട്? രേഖമുണ്ട്. ഇത് തന്നെ ശബ്ദം. പക്ഷെ അവിടെ നകാരത്തിന് എന്താണ്? നകാരം വന്നിട്ടില്ല. നമ്മൾ രാമാൻ എന്നല്ല പറയുന്നു, രാമാൻ. എന്തുകൊണ്ട് വന്നില്ല? അതാണ് അടുത്ത് പറയുന്നത്, ഇതി പ്രാപ്തേ പദാന്തസ്യ നസ്യണോ ന. ഒരു പദാന്തത്തിന്റെ എന്ന് വെച്ചാൽ ഒരു പദത്തിന്റെ അന്ത്യത്തിലിരിക്കുന്ന നകാരത്തിന് ണത്വം വരത്തില്ല എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ നിമിത്തങ്ങളെല്ലാം ഉണ്ടെങ്കിലും പൂർവ്വത്തിൽ രേഖമുണ്ട്, ഇടയ്ക്ക് വ്യവധാനമുണ്ട്, അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇത് അക്കുപ്പാനുപയായ അഭി എന്ന് പറയുന്നത് ത്രിപാദിയിലെ സൂത്രമാണ്. പദാന്തസ്യ എന്ന് പറയുന്നത് അവിടുത്തെ സൂത്രം തന്നെയാണ്. അപ്പോൾ ഇവിടെ അക്കുപ്പാനുപായ അഭി എന്ന് പറയുന്ന സൂത്രത്തിൽ ണത്വത്തെ വിധിച്ചിട്ട് പദാന്തസ്യ എന്ന് പറയുന്നത് അതിനെ നിഷേധിക്കുകയാണ്. അപ്പം നിഷേധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകാം, പൂർവ്വം വിധിച്ച ആ നിമിത്തങ്ങളെല്ലാം ഉള്ളിടത്ത് ആ നകാരം ഒരു പദത്തിന്റെ അന്ത്യത്തിലാണെങ്കിൽ അതിനുണത്വം വരത്തില്ല. സ്പഷ്ടമാണ്. നിഷേധിച്ചുകൊണ്ട് നഗാരത്തിന് ണത്വം വരുന്നില്ല. അതാണ് നസ്യണോ ന. നഗാരത്തിന് നഗാരം വരുന്നില്ല. രാമാൻ. അങ്ങനെ വരുന്നു. പക്ഷെ രാമേണ എന്ന് പറയുന്നിടത്ത് നകാരം പദത്തിന്റെ അന്ത്യത്തിലല്ലേ? എന്തുകൊണ്ട്? അവിടെ അകാരമുണ്ട്. രാമേണ എന്ന് പറയുന്നത് പദമാകുന്ന സൂത്രപ്രകാരം സുപ്തിംഗന്ധം പദം, പദമാണ്. പക്ഷെ അവിടെ അന്ത്യത്തിൽ നകാരത്തിന് ശേഷം ഒരു അകാരം ഇരിപ്പുണ്ട്. അതുകൊണ്ട് അത് പദത്തിന്റെ അന്ത്യത്തിൽ അതുകൊണ്ട് നത്വം വരുന്നില്ല. രാമേണ. അടുത്ത ഏതാണ് ശബ്ദം? തൃതീയാ ദിവചനം രാമാഭ്യാം. അത് അറിഞ്ഞിരിക്കണം. രാമാഭ്യാം എങ്ങനെ നമ്മൾ എത്തിച്ചേരും നോക്കണം. രാമശബ്ദസ്യ പ്രാതിപദികസജ്ഞായ സ്വദ്യുത്പത്തോ സുഭവിത്യനേന ഭ്യാമിത്യസ്യ ദ്വിവചനത്വേ സിദ്ധേ ദ്വിവേർദ്വിവനേകവിനേത്യനേന ദ്വിത്വവിവക്ഷായാം രാമ രാമാഭ്യാം ഇതി ജാതേ സ്വരൂപാണാം ഏകശേഷ ഏകവിഭക്തോ ഇത്യനേന ഏകശേഷേ സതി രാമഭ്യാം ഇത്യത്ര ഭ്യാം ഇത്യസ്യ ഭ്യാമിതി പ്രത്യയ അന്തിമ മകാരസ്യ ഹലന്ത്യം ഇത്യനേന ഇസ്സഞ്ജ്ഞായാം പ്രാപ്തായാം തസ്യ വിഭക്തിത്വാത് കേന സൂത്രേണ വിഭക്തി ചൈത്യനേന സൂത്രേണ വിഭക്തി സഞ്ജ്ഞായ തസ്യ മകാരസ്യ ഇസ്സഞ്ജ്ഞാ നിഷേധേ സതി കേന സൂത്രേണ ന വിഭക്തൌ തുസ്മാ ഇത്യനേന നിഷേധേ സതി ഭ്യാം ഇതി സ്ഥിതി രാമ ഭ്യാം ഇതി സ്ഥിതി സുവിചാനേ ഇത്യനേന അന്തിമ രാമശബ്ദസ്യ അന്തിമാകാരസ്യ ദീർഘ. അതിനടുത്ത സൂത്രം സുപി ച യജ്ഞാദോ സുപി അതോ അംഗസ്യ ദീർഘ. ഇതും അംഗാധികാരത്തിൽപ്പെട്ടയാണ്. ഈ സൂത്രം എന്താ ചെയ്യുന്നു? ദീർഘത്തെ വിധിക്കുന്നു. രാമഭ്യാം എന്നിരിക്കുമ്പോൾ അവിടെ ദീർഘത്തെ വിധിക്കുന്നു. ഏതിനാണ് ദീർഘത്തെ വിധിക്കുന്നത്? അതോ അംഗസ്യ. അംഗത്തിന്റെ വിശേഷമാണ് അതഹ. അതിന്റെ അർത്ഥം എന്തുവരും? അദന്തമായ അംഗത്തിന്. ഏത് സൂത്രപ്രകാരം? സിദ്ധാന്തതി വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏന വിധിസ്ഥദന്തസ്യ. നിങ്ങൾ സൂത്രപ്രകാരം എന്തർത്ഥം കിട്ടും? അദന്തമായ അംഗത്തിന്. ഇവിടെ അദന്തമായ അംഗം ഏതാണ്? രാമ. അദന്തമായ അംഗത്തിന് ദീർഘത്തെ വിധിച്ചു കഴിഞ്ഞാൽ ഉടനെ സൂത്രം വരും. അലോ അന്തിസ്യ എന്നുവെച്ചാൽ അന്തിമമായ അകാരത്തിന് ദീർഘം വരുന്നു. അന്തിമമായ അകാരത്തിന് ദീർഘം വിധിച്ചാൽ ഉടനെ സൂത്രം വരും. അതൊക്കെ വരുമോ? ഇവിടെ ദീർഘത്തെ വിധിച്ചു കഴിഞ്ഞാൽ ഏത് സൂത്രം വരും? അത് വന്നു കഴിഞ്ഞു. ഇനി വരുന്നതേത്? അദന്തമായ അംഗത്തിന് ദീർഘം വിധിച്ചു കഴിഞ്ഞാൽ ഏത് സൂത്രം വരും? ഒരു മൂളെന്ന് മാത്രമുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞു. അംഗസഞ്ജ വിധിക്കുന്നു. അദന്തമായ അംഗത്തിന് ദീർഘത്തെ വിധിച്ചു കഴിഞ്ഞാൽ ഒരു സൂത്രം വന്നേ മതിയാവും. ഏതാണ്? ഏത്? ഇത് പ്രഥമയല്ലോ. നമ്മളിപ്പോ എവിടെ എത്തി? തൃതീയിലെത്തി. പ്രഥമയും തിരിയും എല്ലാം പോയി. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് പറഞ്ഞേ മതിയാവും. അതുകൊണ്ട് സമയം കളയാതെ പെട്ടെന്ന് പറയുക. അദന്തമായ അംഗത്തിന് ദീർഘം വിധിച്ചു കഴിഞ്ഞാൽ ഏത് സൂത്രം വരും? സ്ഥാനേ അന്തരതമഃ. ദീർഘം വിധിച്ചു കഴിഞ്ഞാൽ സൂത്രം വരും. ദീർഘം എത്രയുണ്ട്? ആറേയുള്ളൂ. ആ, വളരെയധികം ദീർഘങ്ങളുണ്ട്. എല്ലാ ദീർഘവും വരുമ്പം ഇവിടെ ഏത് വരണം? ആകാരം വരണമെങ്കിൽ ഏത് സൂത്രം വേണം? സ്ഥാനാന്തരതമാ. എന്താണ് അതിന്റെ വൃത്തി? പ്രസംഗേ സതി സദൃശത്തമ ആദേശ. സദൃശത്തമമായ ഏത് വരും? ആകാരം വരും. ഇപ്പൊ എന്ത് വരുന്നു? അകാരത്തിന്റെ സ്ഥാനത്ത് അലവന്തിസ്യ പ്രകാരം ആകാരം വരുന്നു. ഇപ്പൊ എന്തായി? പക്ഷെ അതിനൊരു നിമിത്തം കൂടെ പറഞ്ഞു. എന്താണ് യഞ്ഞാദോ സുപി? യഞ്ഞ് എന്ന് പറയുന്ന എന്താ സാധനം? പ്രത്യേക ഹായ വരട്ടില്ല, യാ തുടങ്ങി ജഭഞ്ഞ് വരെയുള്ള യഞ്ഞ് ആദിയിലുള്ള സുപ്പ് പരമിരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ പരത്തിൽ ഒരു സുപ്പിലെ പ്രത്യം ഇരിക്കണം. ഇവിടെ സുപ്പിൽപ്പെട്ട പ്രത്യേകം ഏതാണ് ഇരിക്കുന്നത്? ഭ്യാം. അതിന്റെ ആദിയിൽ ഇരിക്കുന്ന ഏത് വർണ്ണമാണ്? ഭ. അതേറിപ്പെടും യഞ്ഞൽ. അതായത് ഭ്യാം എന്ന് പറയുന്നതാണ് ഇവിടെ ഇരിക്കുന്ന സുപ്പിൽപ്പെട്ട വർണ്ണം. അതിന്റെ ആദിയിൽ തുടക്കത്തിൽ ഇരിക്കുന്നത് ഭകാരമാണ്. അത് യഞ്ഞെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് യഞ്ഞ് ആദിയിലുള്ള സുപ്പ് പരത്തിലിരിക്കുന്നു. ഏതിന്റെ പരത്തിൽ? അദന്തമായ അംഗത്തിന്റെ പരത്തിൽ. അംഗസഞ്ജ വിധിക്കുന്ന സൂത്രമാണ്. യസ്മാത് പ്രത്യവിധി തദാദി പ്രത്യ അംഗം പ്രകാര രാമശബ്ദം അംഗമാണ്. അംഗത്തിന്റെ പരത്തിലിരിക്കുന്നു ഭ്യാം. അത് യഞ്ഞാദിയാണ്. അപ്പം ഭകാരം ആദിയിലുള്ളതുകൊണ്ട് യജ്ഞാദിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രാമത്തിലെ അകാരത്തിന്, അന്തിമമായ അകാരത്തിന് ദീർഘം വന്നു. രാമാ ഭ്യാം ഹജ്ഹീനം ഹൽ പരേണ സംയുജ്യതേ രാമാഭ്യാം. എളുപ്പമാണ്. അടുത്ത് ഏതാണ് രൂപം? രാമേഹി രാമശബ്ദ സ്വദ്യുത്പത്തോ ബഹുവിന വിവക്ഷായാം രാമ രാമ രാമ ഇത്യത്ര ബഹുഷ ബഹുവിന ഇത്യനേന ബഹുത്വ വിവക്ഷായാം ടാ ഭ്യാം ഭിസ് ഭിസ് ഇതി ജാതേ രാമ രാമ ഭിസ് ഇത്യത്ര സ്വരൂപാണ ഏകശേഷ ഏകവിഭക്തോ ഇത്യനേന ഏകശേഷേ ജാതേ രാമ ഭിസ് ഇത്യത്ര രാമശബ്ദസ്യ അംഗസംജ്ഞായാം കേന സൂത്രേണ യസ്മാത് പ്രത്യയ വിധി തദാദി പ്രത്യംഗം യഹ പ്രത്യയോ യസ്മാത് പ്രിയതി തദാദി ശബ്ദസ്വരൂപം തസ്മിൻ അംഗസഞ്ജം സ്യാദ് ഇത്യർത്ഥകേന ഇത്യർത്ഥകേന സൂത്രേണ അംഗസംജ്ഞായാം സിദ്ധൗ രാമ ഭിസ് ഇത്യത്ര രാമശബ്ദസ്യ അദന്ത അംഗത്വാ തദപരസ്യ ഭിസ് ഇത്യസ്യ ഐസ് ആദേശഃ ഭവതി അതോ ഭിസ് ഐസ് ഇത്യനേന സൂത്രേണ. അതാണ് അടുത്ത സൂത്രം. അതോ ഭിസ് ഐസ് അതിൽ വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് കൂടുതലൊന്നും എഴുതിയിട്ടില്ല. അതഹ എന്ന് പറഞ്ഞാൽ ഇത് അംഗാധികാരമാണ്. ഏഴാം അധ്യായം. അപ്പൊ അംഗത്തിന്റെ വിശേഷണമാകുമ്പോൾ വരും അദന്തമായ അംഗം എന്ന് കിട്ടും. ഏ സൂത്രപ്രകാരം? ഏന വിധിസ്തദന്തസ്യ എന്നുള്ള സൂത്രപ്രകാരം എന്ത് കിട്ടും? അദന്തമായ അംഗം. ആ സൂത്ര ലഘുസിദ്ധാന്ത പോയി പഠിക്കാനുള്ളതല്ല. ഇങ്ങനെ വിശേഷണം വന്നു കഴിഞ്ഞാൽ തദന്തം നടത്തുകൊണ്ടൊന്നാണ് ആ സൂത്രത്തിന്റെ അർത്ഥം. ഇവിടെ അംഗത്തിന്റെ വിശേഷണമായി ആത്ത്. അപ്പൊ അവിടെ അർത്ഥം എന്താവും? അദന്തമായ അംഗം. വിശേഷണത്തെ കണ്ടുകഴിഞ്ഞാൽ ഏതിന് ആണോ അത് വിശേഷണമായിരിക്കുന്നത്, അതിന്റെ അന്തം എന്നുള്ള അർത്ഥം എടുത്തുകൊള്ളണമെന്ന് പറയുന്ന സൂത്രമാണ് ഏന വിധി തദന്തസ്യ എന്ന് പറയുന്ന സൂത്രം. അതിവിടെ കൊടുത്തിട്ടില്ല, വാസ്തവത്തിൽ അതിവിടെ പറയേണ്ടതാണ്. കാരണം ഇവിടെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് തദന്തം. അതുകൊണ്ട് സിദ്ധാന്തം എങ്ങനെ ചിലപ്പോൾ അത്യാവശ്യമുള്ള സൂത്രം കൊടുക്കത്തില്ല, ആവശ്യമില്ലാത്ത കൊടുക്കും. അതിപ്പോ തൽക്കാലം വ്യാഖ്യാനിക്കാതിരിക്കുന്ന നല്ലത്, നമുക്ക് രണ്ടുപേർക്കും നല്ലതാണ്. എന്റെ വ്യാഖ്യാനം കുറച്ച് കോംപ്ലിക്കേഷൻ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത് കൊടുക്കാതിരിക്കുന്നു. വിശേഷണം തസ്യജ തദന്തസ്യ സപ്ജ്ഞാസ്യാത് എന്നാണ് ലഘു സിദ്ധാന്തമതി കൊടുത്തിരിക്കുന്നതിന്റെ വൃത്തി. ഏന വിധി എന്നുള്ളതുകൊണ്ട് വിശേഷണം എന്നുള്ള അർത്ഥം കിട്ടും. അതെങ്ങനെ കിട്ടും? അതൊക്കെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തുവരുന്നു അതിന്റെ അർത്ഥമൊക്കെ എന്തായി? അദന്ത അംഗത്തിന് ഭിസഹ ഏത് വിഭക്തിയാണ്? ഷഷ്ടി. പേസൂത്രം വരും ഷഷ്ടി സ്ഥാനേ യോഗ. അതിന് എന്താണ് ഇവിടെ ആദേശം വിധിച്ചിരിക്കുന്നത്? ഐസ്. അപ്പൊ ബിസ്സിന് ഐസ് വിധിക്കുമ്പോൾ ആദ്യ സൂത്രം വരും, ആദ്യം അതാണോ വരുന്നത്? ആദ്യം ഏത് വരും എന്ന് ചോദിച്ചാൽ അവസാനം വരുന്നതാണോ പറയുന്നത്? അലോ അന്ത്യസ്യ. അതിനെ ബാധിച്ചുകൊണ്ട് ഏത് വരും? അനേകാശി സർവസ്യ. അപ്പൊ ബിസ്സിന്റെ സർവാദേശമായി വരും. ബിസ്സിന്റെ സകാരം എന്തുകൊണ്ടാണ് ലോപിക്കാത്തത്? ബിസ്സിന്റെ സകാരം എന്തുകൊണ്ട് ലോപിച്ചില്ല? അതെന്താ ലോകത്തെ നിഷേധിക്കുന്നുണ്ടോ? ബിസ്സിന്റെ സകാരം എന്തുകൊണ്ട് ലോപിച്ചില്ല? ഇസഞ്ഞയില്ല. അതാണ് ഉത്തരം. ആരാ പറഞ്ഞത്? ഇസഞ്ഞയില്ലാത്തതുകൊണ്ട് ചോദിച്ചതിന് ഉത്തരം പറയും. ഇസഞ്ഞയില്ലാത്തതുകൊണ്ട് ലോപിച്ചില്ല. എന്തുകൊണ്ട് ഇസഞ്ഞ കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോ ഈ പറഞ്ഞു പറഞ്ഞാൽ മതി. ഇപ്പൊ കുട്ടി പറഞ്ഞ പോലെ പറയണമെങ്കിൽ എന്ത് ചോദിക്കണം? എന്തുകൊണ്ട് ഇസഞ്ഞ ഇല്ല? എന്ന വിഭക്തോ തുസ്മ എന്ന് പറയുന്നത് പ്രാപ്തമായ ഇസഞ്ഞയെ നിഷേധിച്ചു. എന്തുകൊണ്ട് പ്രാപ്തമായത്? ഫലന്തി എന്നത് സൂത്രമുണ്ട്. അപ്പോ നിഷേധിച്ചു, അതുകൊണ്ടത് ലോപിക്കുന്നില്ല. ലോപിച്ചാലും ലോപിച്ചില്ലെങ്കിൽ ശരി, ഇവിടെ എന്തുവരും? ബിസിന്റെ സ്ഥാനത്ത് ഐസ് വരുന്നു. അപ്പൊ എങ്ങനെയിരിക്കുന്നു? രാമ ഐസ്. രാമ ഐസ് എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു, വൃദ്ധരേജി വരുന്നു, രാമൈസ്. ഇതെന്തായി? സുബന്ധമായി, പദാന്തമായി. അപ്പൊ ഈ സൂത്രം നമ്മൾ പഠിച്ചതനുസരിച്ച് വരും. സസജുഷോരു ഖരവസാനിയോർ വിസർജനീയ. സകാരത്തിന് വിസർഗം വന്നു, ഋത്വ വിസർഗവും ഋത്വവും വിസർഗവും വന്നിട്ട് രാമൈഹി എന്നായി അവസാനം. സകാരത്തിന്റെ സ്ഥാനത്ത് എന്തു വന്നു? വിസർഗം വന്നു. സുപിച്ച അതുതന്നെ ഇവിടെ യഞ്ഞാദിയായ സുപ്പ് പരത്തിൽ വേണം. രാമ ഐസ് എന്നിരിക്കുന്നു. വിസിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? ഇതൊരു വിശേഷ സൂത്രമാണ്, ഇതിന് വരാതിരിക്കാൻ പറ്റുമോ? അതോ ഭിസ് ഐസ് എന്ന് പറയുന്ന ഈ സൂത്രം ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ ഇത് എവിടെ പോകും? ഇതിനെന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്നാ ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ല. ബിസിന്റെ സ്ഥാനത്ത് ഐസ് വന്നാ എന്ത് സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി പറയത്തുമില്ല. എന്നെ കൊന്നാലും പറയത്തില്ല. ഇനി വരാൻ പോകുന്നുണ്ട് ഒരു സൂത്രം, അവിടെ അത് വിശദീകരിക്കാം. അതായത് ഇവിടെ നോക്കേണ്ട എന്താണ്, അതോ ബിസിനൈസി. ഈ സൂത്രം ഇവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇതിന് പ്രവർത്തിക്കാൻ പറ്റുമോ? കാരണം ബിസിനൈസിയാണ്. അപ്പൊ ഇത് ഒരു അപവാദ സൂത്രമാണ്. ഇത് വന്നേ മതിയാവും. വന്നു കഴിഞ്ഞാൽ രാമ ഐസ് എന്നിരിക്കുന്നിടത്ത് യജ്ഞാദിയാസ് ഇപ്പൊ പരത്തിലുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം പിന്നെ വരൂ. അതോ ദീർഘോ? ഇനി വരത്തില്ല. പിന്നെ ഇപ്പൊ ഈ ചോദിച്ചതിൽ ഒരു കാര്യമുണ്ട്, അത് അടുത്ത സൂത്രത്തിൽ വിശദീകരിക്കാം. ഇപ്പൊ രാമേശ് രാമേണ രാമാഭ്യാം രാമേഹി, അടുത്ത ഏതാണ്? രാമായ രാമശബ്ദസ്യ അർത്ഥവത്വേ അർത്ഥവത് അധാതുരപ്രത്യേന പ്രാതിസജ്ഞ കൃതന്തത്വ കൃദ്ധ സമാസ ഇത്യനേനാപി പ്രാതിപതിക സജ്ഞ ദേവം പ്രാതിപേദ സജ്ഞായാം സോജസ് ഇത്യനേന സൂത്രേണ ഞാ പ്രാതിപതിക പ്രത്യേക പരസ്യ ഇത്യേവം പ്രകാരേണ രാമശബ്ദ പ്രത്യയാഹ വിധീയന്തേ സുഭയത്യനേന ഞേ ഇത്യസ്യ ഏകവചന സജ്ഞായ ദ്വേകീർ ദ്വിവചനേകവനെ ഇത്യനേന ഏകത്വപുക്ഷായ രാമശബ്ദ ഉപരി ഇങ്ങേ ഇതി സ്ഥിതി മകാരസ്യ ഇസ്സഞ്ജ്ഞായാം കേന സൂത്രേണ ചുട്ടു ഇത്യനേന ചുട്ടു വരൂ. പിന്നെ കേന സൂത്രേണ ഇസ്സഞ്ജ്ഞാ ഭവതി ഇങ്ങേ ഇത്യത്ര ങകാരസ്യ ലശ പദ്ധിതേ തദ്ധിതവർജപ്രത്യാദ്യ ലശകവർഗ ഇതസുത്യനേന കവർഗ അന്തർഗത ങകാരസ്യ ഇസ്സഞ്ജ്ഞായാം സിദ്ധായാം തസ്യ ലോകൈത്യനേന ലോകേ സതി രാമ യേ ഇതി സ്ഥിതേ രാമശബ്ദസ്യ അംഗസംജ്ഞായാം കേന സൂത്രേണ യസ്മാ പ്രത്യവിധി തദാദി പ്രത്യ അംഗ ഇത്യനേന സൂത്രേണ തസ്യ കോ അർത്ഥ തസ്യ സൂത്രസ്യ യഹ പ്രത്യോ യസ്മാ ക്രിയതേ തദാദി ശബ്ദ സ്വരൂപം തസ്മിൻ അംഗം സ്യാദിത്യർത്ഥകേന അനേന സൂത്രേണ അംഗസജ്ഞായാം രാമ ഇങ്ങേ ഇത്യത്ര ഇങ്ങേർ യഹ ഇത്യനേന യ ആദേശ അതാണ് അടുത്ത സൂത്രം. ഇങ്ങേർ യഹ അതോ അംഗാത്രസ്യ ഞേർ യ ആദേശ. ഇവിടെയും എന്താണ് അതോ അംഗാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദന്താത് അംഗാത്, അദന്തമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ഇങ്ങേ, അതാണല്ലോ അവിടുത്തെ പ്രത്യയം. അതിനെന്ത് വരുന്നു? യ ആദേശമായി. യ എന്ന് പറയുന്നത് അകാരാന്തമായി, അകാരാന്തമായ യകാരം ആദേശമായി വരുന്നു. ഇങ്ങയുടെ സ്ഥാനത്ത് എന്ത് വരുന്നു? യാ വരുന്നു. രാമ യാന്നിരിക്കുന്നു. രാമ യാന്നിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ പരത്തിലിരിക്കുന്നത് യാ എന്ന് പറയുന്നത് യഞ്ഞാദിയിലാണ്. യായിൽ ആദ്യം ഇരിക്കുന്ന ഏതാണോ യകാരം, അവസാനം ഇരിക്കുന്ന ഏതാണോ അകാരം. യാന്ന് പറയുന്നതിൽ രണ്ടു വർണ്ണങ്ങളുണ്ട്, യകാരവും അകാരവും. യഞ്ഞാദിയിലിരിക്കുന്നു, യകാരം ആദിയിലിരിക്കുന്ന യാ പരത്തിയിരിക്കുമ്പോ ഏ സൂത്രം വരുന്നു സുപിച്ച അതോ അംഗസ്യ അതന്തമായ അംഗത്തിന് എഞ്ഞാദിയായ സുപ്പ് പരമിരിക്കുമ്പോ എന്ത് വരും? ദീർഘം വരും. വാകാരത്തിന് ദീർഘം വന്ന ഏത് വരും? താനയന്ത്ര പ്രകാരം ഏത് വരുന്നു? ആകാരം രാമ പരത്തിലെന്തിരിക്കുന്നു? രാമായ എന്ന് വരുന്നു. ഇവിടെയാണ് നേരത്തെ ചോദിച്ച ചോദ്യം വരുന്ന, ഇവിടെയാണ് എന്താണോ രാമശബ്ദത്തിന്റെ ഉപരത്തിൽ ങ്ങേയിരുന്നു, ങ്ങേക്ക് യാ ആദേശം വിധിച്ചു, ങ്ങേയിലെ അകാരം പോയി, പിന്നെ ഇരിക്കുന്ന എന്താണ് ഏ, അത് എഞ്ഞ് ആദിയിലുള്ളതാണോ എന്ന് പറയുന്നത്? അച്ഛാണ് അവിടെ ഏ ആയിരിക്കുന്നത്. അപ്പൊ എഞ്ഞാദി അവിടെ കിട്ടത്തില്ല. സുപിച്ച പ്രവർത്തിക്കണമെങ്കിൽ എന്താ പറഞ്ഞത്? എഞ്ഞാദി ആയിരിക്കണം ഒരു കണ്ടീഷൻ. അടുത്തെന്താണ്? അത് സുപ്പുമായിരിക്കണം. ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന എന്താണ്? യായാണ്. യാ സുപ്പാണോ? ആണോ? അല്ല. എന്തുകൊണ്ട്? അത് ആദേശമാണ്. സുപിച്ച എന്നുള്ള സൂത്രം പ്രവർത്തിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻസാണ്. ഒന്നെന്താണ്? ഒന്ന് എഞ്ഞ് ആദ്യം വേണം, മറ്റൊന്ന് സുപ്പുമായിരിക്കണം. ഇവിടെ ഏതാണോ സുപ്പ് അത് ങ്ങേയാണ്, അത് എഞ്ഞ് ആദ്യമല്ല, കാരണം അത് ഏയാണ്. ങ്ങകാരം ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതിനെ വിടണം, കാരണം അത് അനുബന്ധമാണ്. അതുകൊണ്ട് അതിനെ വിട്ടയ്ക്കണം. അതുകൊണ്ട് എഞ്ഞാദി എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അത് സുപ്പാണ്, പക്ഷെ ഇവിടെ ഇപ്പം പരത്തിലിരിക്കുന്ന അതല്ല. പരത്തിലിരിക്കുന്ന ഏതാണ്? യാ. അത് എഞ്ഞാദിയാണ്, കാരണം അവിടെ ആദ്യം യകാരമാണ്. പക്ഷെ അത് സുപ്പല്ല, മറിച്ച് ആദേശമാണ്. അപ്പൊ ഈ സൂത്രം പരമിരി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, സുവിജ പ്രവർത്തിക്കണമെങ്കിൽ, പരത്തിലിരിക്കുന്ന യകാരം എന്ന് പറയുന്നത് യജ്ഞാദിയുമാകണം, സുപ്പുമാകണം. ഇത് യജ്ഞാദിയാണ്, സുപ്പല്ല. അതിനെ സുപ്പാക്കുന്നതാണ് അടുത്ത സൂത്രം. സ്ഥാനിക ആദേശോ അനൽവിധൗ ആദേശ സ്ഥാനിവത് സ്യാത് നതു സ്ഥാനി അൽ ആശ്രയവിധൗ. ഇതി സ്ഥാനിവത്വാ സുപിച്ചേതി ദീർഘഃ രാമായ രാമാഭ്യാം. ഈ സൂത്രം പറയുന്ന എന്താണോ സ്ഥാനിവത്, ഇതെന്ത് തരം സൂത്രമാണ്? ഉറപ്പാണോ? ഏതാണ്? അതിദേശ സൂത്രം. എന്തുകൊണ്ട്? പത്ത് വതി ഘടിതത്വം അതിദേശത്വം. ഇത് അതിദേശ സൂത്രമാണെന്ന് വെച്ചാൽ അതിദേശം എന്ന് പറയുന്നത് എന്താണ്? ആരോപിക്കുന്നു. അതായത് ങേ എന്ന് പറയുന്ന അതിന്റെ സ്ഥാനത്ത് വന്ന യകാരത്തിൽ സുധർമ്മത്തെ ആരോപിക്കുന്നു. അത് സുപ്പല്ല, അത് സുപ്രത്യാഹാരത്തിൽ വരുന്നില്ല. അതിൽ അതിനെ സുപ്പാക്കുന്നു, അതിൽ സുപ്പിനെ ആരോപിക്കുന്നു. അതിനെങ്ങനെ സുപ്പാക്കാൻ പറ്റും? അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് സ്ഥാനിവത് ആദേശക സ്ഥാനിവത് സ്യാ. അതാണ് ഒരു ആദേശം ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ സ്ഥാനിയെപ്പോലെ കണക്കാക്കണം. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതിനു വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ലക്ഷ്യത്തെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി എന്ത് നമുക്ക് ആവശ്യമുണ്ടോ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി എന്ന് വിചാരിച്ച് എവിടെയും എന്തിനേയും എന്തും കണക്കാക്കാൻ നമുക്ക് അവകാശമില്ല. ലക്ഷീക ചക്ഷുഷ്കാഹ വയ്യാകർണാഹ. നമുക്കിപ്പോൾ എവിടെ ഏത് രൂപമാണ് വേണ്ടത്? രാമായ. അതിനു വേണ്ടിയിട്ട് താനിയിൽ നിന്ന് എന്താണോ ആദേശത്തിലേക്ക് വരേണ്ടത് അതിനെ സ്വീകരിച്ചോളാമെന്നാണ്. ഇവിടെ ഇപ്പം നമുക്ക് ആദേശത്തിൽ എന്താ വരേണ്ടത്? സുപ്തം എന്ന് പറയുന്ന ധർമ്മം അതിനെ സുപ്പാക്കണം. അപ്പോ ഇവിടുത്തെ സ്ഥാനി ഏതാണ്? യസ്യ ആദേശ സ്വസ്ഥാനി മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏതിനാണോ ആദേശം വരുന്നത് അതാണ് സ്ഥാനി. അപ്പോ സ്ഥാനി എന്ന് പറയുന്ന സുപ്പാണ്, അതിൽ സുപ്തം എന്ന് പറയുന്ന ധർമ്മമുണ്ട്. ആ ധർമ്മത്തെ ആദേശത്തിലേക്ക് കൊണ്ടുവരിക. അതിനെന്ത് പറഞ്ഞു? ആദേശം സ്ഥാനി, ആദേശ സ്ഥാനിയെ പോലെയാണ്. അപ്പോൾ ആദേശമായ ഇവിടെ വന്ന യാ സ്ഥാനി പോലെ ആയപ്പോൾ സ്ഥാനി സുപ്പായി, ആദേശവും സുപ്പായി. അതിനുവേണ്ടി വൈയാകരണന്മാരുടെ ഭാഷയിൽ പറയുക എന്താണ്? സ്ഥാനിഗതമായിരിക്കുന്ന സുപ്തധർമ്മത്തെ ആദേശത്തിലേക്ക് ആരോപിച്ചു. അപ്പോൾ ആദേശവും സുപ്പായി. ഗുരുവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഗുരുപുത്രനെ ഗുരുവിനെ പോലെ പൂജിക്കുന്നു എന്ന് പറയുമ്പോൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്ന ആദേശ സ്ഥാനിവസ്യാദ്. ആദേശത്തെ സ്ഥാനിവത്തായി കണക്കാക്കണം എന്നുവെച്ചാൽ സ്ഥാനിയെ പോലെ ആയണമെന്ന് കണക്കാക്കണം. അപ്പോൾ ആദേശത്തിൽ സ്ഥാനിയുടെ ധർമ്മങ്ങൾ വരും. ഇനി നോക്കുക, രാമയാന്നിരിക്കുന്നു. സുബിജ വരണമെങ്കിൽ പരത്തിൽ യജ്ഞാദി വേണം, അത് ആദേശത്തിലുണ്ട്. ഇപ്പം അത് സുപ്പായി എങ്ങനെ? സ്ഥാനിയായ സുപ്തും ആദേശത്തിൽ വന്നു. അപ്പോൾ എങ്ങനെയും നമുക്ക് തൽക്കാലം ഈ സൂത്രം പ്രവർത്തിക്കുന്നതിന് വേണ്ടി അതിനെ സുപ്പായി നമുക്ക് കരുതാം. അപ്പോൾ അത് സുപ്പുമായി. വാസ്തവത്തിൽ സുപ്പല്ല, അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ആരോപിതമായ സുപ്തമാണ്. എന്തുകൊണ്ട്? സ്ഥാനിവത്വം എന്ന് പറഞ്ഞിരിക്കുന്നു. ആണ് പറയുന്നത് ആദേശ സ്ഥാനിവസ്യ, ആദേശം സ്ഥാനിയെപ്പോലെയാകുന്നു. അപ്പോൾ ഇത്രയേ ഈ സൂത്രം പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആദേശം വന്നു കഴിഞ്ഞാൽ അത് സ്ഥാനിയെപ്പോലെ. നേരത്തെ അതോ ബിസ് ഐസ് വന്നു, അവിടെ എന്ത് ചെയ്തു? ബിസിന്റെ സ്ഥാനത്ത് ഐസ് വന്നു. അപ്പോ അവിടെ ആദേശം എന്ന് പറയുന്ന ഏതാണ്? ഐസ്. അപ്പോ രാമൈസ് എന്ന് വന്നു. ഇവിടെ നമ്മൾ ഇതിനെ സുബന്ധമാക്കുന്നു. സുബന്ധമാക്കിയാലേ പദം സംജ്ഞാവത്തുള്ളൂ. പദസഞ്ജ വന്നാലേ സൂത്രം പ്രവർത്തിക്കത്തുള്ളൂ. സസജുഷരു. അപ്പൊ ഇവിടെ പദാന്തത്തിലാക്കണം സകാരത്തിന്. അതിന് പദസഞ്ജ വരണം. പദസഞ്ജ വരണമെങ്കിൽ സുപ്തിംഗന്ധം പദം വരണം. സുപ്തിംഗന്ധം പദം വരണമെങ്കിൽ ഐസ് ആദേശത്തെ സുപ്പാക്കണം. അവിടെ ഏ സൂത്രം വരും? സ്ഥാനിവത് ആദേശ, ആദേശവും സ്ഥാനി പോലെ. അതിൽ സുപ്തം വന്നു, സുബന്ധമായി പദസഞ്ജ വന്നു, പദാന്തത്തിൽ സകാരം വന്നു, സസജുഷരു പ്രകാരം ഋത്വം വന്നു. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും വരും. രാമഹ എന്നുള്ളടത്തോ രാമഹ എന്നുള്ളടത്ത് അവിടെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം വന്നില്ല. ഇവിടെ ആവശ്യം വന്നു. ഐസ എന്നുള്ളടത്ത് ബിസൻ ഐസ വന്നു. അപ്പോൾ അവിടെ സ്ഥാനികത്വം വന്നു. അങ്ങനെ ആദേശം വരുന്നിടത്ത് സ്ഥാനികത്വം വരും. ആവശ്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട. അവിടെ ഒന്ന് ഇവിടെ ഇങ്ങേറിയാ. അപ്പോൾ ഇവിടെ എന്താണ്? രാമങ്ങേന്നിരുന്നു, അതിന് യകാരം വന്നു. യകാരം യജ്ഞാദിയാണ്, സുപ്പല്ല. അതിനെ സുപ്പാക്കുന്നതിന് വേണ്ടി പാണിനി പറഞ്ഞു സ്ഥാനിവർ ആദേശ, ആദേശ സ്ഥാനി പോലെയാണ്. അതുകൊണ്ട് അത് സുപ്പായി. യജ്ഞാദിയായ സുപ്പ് പരവിരുന്നു. അദന്തമായ അംഗത്തിന് ദീർഘം വന്നു. രാമായ എന്ന് വന്നു. അതാണ് സ്ഥാനിവർ ആദേശ. അത് കഴിഞ്ഞ് സൂത്രത്തിൽ പറയുന്നു അനൽവിധ. വൃത്തിയിൽ പറയുന്നു എന്താണ്? നദു സ്ഥാനി അൽ ആശ്രയ വിധ. അതായത് ഈ സ്ഥാനികത്വത്തെ നിഷേധിക്കുകയാണ് ബാക്കി ഭാഗം. അങ്ങനെ ചില സൂത്രങ്ങളുണ്ടല്ലോ, ഒരു ഭാഗം കൊണ്ട് വിധിക്കും, വേറൊരു ഭാഗം കൊണ്ട് നിഷേധിക്കും. സ്ഥാനിവത്വം എന്ന് പറയുന്നത് സ്ഥാനീവത്വത്തെ ആരോപിക്കുകയാണ്. പക്ഷേ അനൽവിധി എന്ന് പറയുന്നതോ സ്ഥാനിവത്വത്തെ നിഷേധിക്കുന്നു. ചില സ്ഥലങ്ങളിൽ അത് വരാൻ പാടില്ല എന്ന് പറയുന്നു. എവിടെ വരാൻ പാടില്ല? അനൽവിധി. അനൽവിധി എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുന്നു സ്ഥാനി അല് ആശ്രയവിധവും, സ്ഥാനി അല്ലിനെ ആശ്രയിച്ചുള്ള വിധികളിൽ. അപ്പോൾ ആ സ്ഥാനി അല്ലിനെ ആശ്രയിച്ചുള്ള വിധി എന്ന് പറയുന്നത് പലതരത്തിൽ വിധി, അലാവിധി, അലഹവിധി, അലിവിധി, ഇങ്ങനെ പലതരത്തിൽ വരും. തൽക്കാലം നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കേണ്ട. നമ്മളത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നമ്മളെ സംബന്ധിച്ച് ആവശ്യമുള്ള എന്താണ്? സ്ഥാനിപത്വം നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് സ്ഥാനിപത്വം മാത്രം നോക്കിയാൽ മതി. എവിടെയാണോ സ്ഥാനിപത്വം നിഷേധിക്കുന്ന ആവശ്യമായി വരുന്നത്, അവിടെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇപ്പോൾ അത് ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവസാനം സ്ഥാനിത്വം എന്താണ്, നിഷേധം എന്താണ്, രണ്ടും മനസ്സിലാകാതെ വരും. ഇപ്പോൾ സ്ഥാനിത്വം മനസ്സിലാക്കിയെങ്കിൽ അവിടെ നിർത്തുക. ബാക്കി തൽക്കാലം ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ പഠിക്കത്തുള്ളൂ. അത് പാണിനി പറഞ്ഞാലും ശരി, പിന്നെ വരദരാജ പണ്ഡിതർ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ബാക്കി നമുക്ക് ബാധകമാണ്. അതുകൊണ്ട് നതുസ്ഥാനില്ലാശ്ര വിധി എന്ന് പറയുന്ന തൽക്കാലം വിട്ടയ്ക്കുക. നമ്മളത് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. നമുക്ക് ആവശ്യമുള്ള എന്താണ്? ആദേശ സ്ഥാനിവസ്യ ഇതി സ്ഥാനികത്വ. അങ്ങനെ സ്ഥാനികത്വം വന്നു, സുപിച്ചേര് ദീർഘ. സ്ഥാനികത്വം വന്നതുകൊണ്ട് ഇവിടെ സുപിച്ചാന്ന് ദീർഘം വന്നു. രാമായ രാമാഭ്യം പഴയതുപോലെ തന്നെ. Thank you.